ഇനി ലോകത്തെവിടെയെങ്കിലും ഇത്രയും ഭൂതദയാക്ഷമാ ഭൂതദയുള്ള വേറെ ഏതെങ്കിലും സമ്പ്രദായം ഉണ്ടോ എന്നുള്ളത് അറിയപ്പെട്ടിടത്തോളം ഇല്ല, എൻ്റെ അറിയില്ല. ജീവന്മാരെ പോലെ പ്രസിദ്ധമായിട്ട് എന്തായാലും ഇല്ല, ചിലപ്പോൾ ചില വ്യക്തികൾ കാണുമായിരിക്കും. ഇത്രയും പ്രസിദ്ധമായിട്ട് ഭൂതദയ ഉള്ള ഒരു മതം അല്ലെങ്കിൽ ഒരു സമ്പ്രദായം അറിയപ്പെടുന്ന ഒന്ന് ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് അതിനപ്പുറം ഒരാൾക്ക് സാധ്യമല്ല. ഭൂതദയ ജൈനന്മാർ ചെയ്യുന്ന കൂടുതൽ ആർക്കും സാധ്യമല്ല, മനുഷ്യ സാധ്യമല്ല. വർദ്ധമാന മഹാവീരന്റെ കാലത്താണ് ബുദ്ധൻ ജീവിച്ചിരുന്നതെന്ന് പറയുന്നുണ്ട്. ചരിത്ര പഠനങ്ങളാണ്, ഇതൊന്നും കൃത്യമായി കണ്ടുപിടുത്തങ്ങളൊന്നുമല്ല. അപ്പൊ അവിടെ നിന്നാണ് ബുദ്ധനും ഈ ആശയം വരുന്നത്. ജൈനന്മാരൊരു കാലത്ത് വ്യാപിച്ച്, ഇന്ത്യ മുഴുവൻ വ്യാപിച്ച് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നു ജൈനന്മാർ. ബുദ്ധമതം പോലെ തന്നെ വ്യാപിച്ചിരുന്നു ദക്ഷിണ ഇന്ത്യയിൽ. എഴുന്നൂറ്റി പന്ത്രണ്ടിലാണ് മുഹമ്മദ് ബിൻ കാസിം ഇന്ത്യ ആക്രമിക്കുന്നു, സിന്ധിൽ ആക്രമണം നടത്തുന്നു. അവിടെ മുതൽ ഇവരുടെ കഷ്ടകാലം തുടങ്ങി. പിന്നീട് വന്ന മുസ്ലിം ആക്രമണകാരികളെല്ലാം ജൈനന്മാരെയും ബൗദ്ധന്മാരെയൊക്കെ ഒരുപാട് ഉപദ്രവിച്ചു. അങ്ങനെയാണ് അവര് രണ്ടു ഭാഗത്തേക്ക് ഓടിപ്പോയി. പ്രത്യേകിച്ചും ബുദ്ധന്മാര് അങ്ങനെയാണ് അവര് ഹിമാലയം കടന്ന് നേപ്പാളിലേക്കോ അവിടെ നിന്ന് ചൈനയിലേക്കോ പോയതാണ്. അഞ്ചാം നൂറ്റാണ്ടിൽ ഇന്ത്യ ആക്രമിച്ച ഹൂണന്മാര് അതിൽ പ്രധാനമായിട്ടൊരു മിഹിരൻ എന്ന് പറയുന്ന രാജാവ് വളരെ ക്രൂരനാണ്, വളരെ ക്രൂരനായി. അയാള് ബുദ്ധഭിക്ഷുക്കളെ ജൈനന്മാരെയൊക്കെ കണ്ട് അവിടെ വെച്ച് കൊല്ലും. അങ്ങനെ ഇവരെല്ലാം ഓടിപ്പോയി. ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗുപ്ത രാജവംശത്തിലെ ശശാങ്കൻ, അയാളതുപോലെ അയാൾ കൂടുതൽ ഉപദ്രവിച്ച ബുദ്ധഭിക്ഷുക്കളാണ്. അപ്പൊ അവരുടെ കാലത്ത് തന്നെ ബുദ്ധഭിക്ഷുക്കളൊക്കെ ഓടാൻ തുടങ്ങി, ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. ശശാങ്കനാണ് ബുദ്ധഗയയിൽ പോയി ബുദ്ധൻ ബോധോദയുണ്ടായ ആല്, ആലിനെ വേരോടെ പിഴുതെടുത്ത് കത്തിച്ചു. അത്ര ദേഷ്യമായിരുന്നു. ബുദ്ധന്റെ പാദം പതിഞ്ഞ ശിലകളെന്നൊക്കെ പറഞ്ഞ് ആരാധിച്ചിരുന്ന ശിലകളെയൊക്കെ പോയി അടിച്ചുടച്ച് ശിവഭക്തനായിരുന്നു എന്നാ പറയുന്നു. ഈ ശൈവന്മാരും വൈഷ്ണവന്മാരും ഒരുപോലെ ഈ ജൈനന്മാരെയും ബൗദ്ധരെയും ഉപദ്രവിച്ചിട്ടുണ്ട്. അത് വളരെ ക്രൂരമായിട്ട് കൊന്നു. അങ്ങനെ അവരെ ഏകദേശം ഒരു പരുമാക്കി. ആക്കിക്കഴിഞ്ഞപ്പോഴാണ് മുസ്ലിം ആക്രമണം വരും. മുസ്ലിം ആക്രമണകാരികൾ വന്നപ്പോൾ ബുദ്ധന്മാരെ അന്ന് കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ബൗദ്ധന്മാരെ മുഴുവൻ അവർ ഇസ്ലാമാക്കി. അവിടുത്തെ പിന്നെ ഈ ആ പ്രദേശത്തൊക്കെയുള്ള ഇറാനും ഇറാഖൊക്കെ ബുദ്ധമതം വ്യാപിച്ചിരുന്ന സ്ഥലമാണ്. സൗരാഷ്ട്രമതവും ബുദ്ധമതവും അവിടെ ഉള്ളവർ മുഴുവൻ അവർ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് ഹിന്ദു രാജാക്കന്മാരെ അവരെ ഉപദ്രവിച്ചപ്പോൾ ഇവർ ഇസ്ലാം മതത്തിലേക്ക് ചേർന്നു എന്ന് പറയുന്നു. പിന്നെ ഇസ്ലാം എവിടെയൊക്കെ പോയാൽ അവിടെയുള്ള മനുഷ്യർ മുഴുവൻ ഇസ്ലാമാക്കി. അത് അങ്ങനെ സൗജന്യത്തിലൊന്നുമല്ല, കൊന്നും ഭീഷണിപ്പെടുത്തിയും. ജസിയ എന്ന് പറയുന്ന പോലെയുള്ള കരങ്ങൾ, വളരെ താങ്ങാൻ വയ്യാത്ത കരം ചുമത്തി, ആ കരം അടയ്ക്കാൻ വരാത്തവരും അടയ്ക്കാൻ കഴിയാത്തവരും ഒരു മതം മാറിയ കരം കൊടുക്കണ്ട. ക്രൂരമായ പീഡനങ്ങളിലൂടെയാണ് എല്ലായിടത്തും അത് ചെയ്ത്. ഇന്ത്യയിലെ ബുദ്ധമതത്തിൻ്റെ തകർച്ചയ്ക്ക് ഒന്നാമത്തെ കാരണമായിട്ട് അംബേദ്കർ പറയുന്നത് മുസ്ലിം ആക്രമണമാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത് പറയുന്നത് ഹിന്ദു രാജാക്കന്മാരുടെ, അത് രണ്ടാമതാണെന്നാണ് പറയുന്നത്. ഹിന്ദു എന്ന് പറയാനില്ല എന്ന് ഈ വൈദിക വിശ്വാസികളായിരുന്ന അന്നത്തെ വൈഷ്ണവന്മാരും ശൈവന്മാരും ആയിട്ടുള്ള രാജാക്കന്മാർ അവർ. അത് രണ്ടിനും ഉണ്ട് പ്രാധാന്യം. അങ്ങനെ ഇതൊക്കെ നശിച്ചത് ഇന്ത്യയിൽ. ബീഹാറിൽ ഒരു 200 ബീഹാർ എന്ന് വെച്ചാൽ വിഹാരം, ബുദ്ധവിഹാരത്തിൽ 200 കുതിരപ്പടയാളികളുമായിട്ട് ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ബുദ്ധഭിക്ഷുക്കളെയും കൊന്നുകളഞ്ഞു. അവിടെയുള്ള ഏതെങ്കിലും ഒരു ഗ്രന്ഥം എടുത്ത് വായിക്കാൻ അറിയാവുന്നുള്ള ഒരു മനുഷ്യനുമില്ലായിരുന്നു. ആ രീതി മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു മുസ്ലിം ആക്രമണം. ചരിത്രമാണ്, ഒരുപാട് പേര് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അത്രയും ക്രൂരമായിട്ടാണ് ഇവര് ഇത് ചെയ്തത്. പിന്നെ ഈ ബുദ്ധമത രണ്ടായി തിരിഞ്ഞ് ഹീനയാനവും മഹായാനവും. ഈ മഹായാനക്കാര് വിഗ്രഹാരാധനയും തുടങ്ങി. അതും ഒരു കാരണമാണ് മുസ്ലിങ്ങൾ അവരെ ആക്രമിക്കുന്നതിന്. വലിയ വലിയ ബുദ്ധന്റെ വിഗ്രഹങ്ങളും അതൊക്കെ അവരോരോ സ്ഥലത്തും ഉണ്ടാക്കി വെച്ച്. അജന്ത എല്ലോറ ഗുഹകളിലൊക്കെ പോയ കാണാം ഇന്നും. മനോഹരമായ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച്. ഇതൊക്കെ വിഗ്രഹാരാധന, വിഗ്രഹങ്ങൾ നശിപ്പിക്കുക എന്ന് പറയുന്നതാണ് അവരുടെ ഒരു പ്രധാന അജണ്ട. അതിന്റെ പേരിൽ അവർ വിഗ്രഹങ്ങളെ നശിപ്പിക്കുകയും, അപ്പോൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് കൊണ്ടാണ് അതിനെ നശിപ്പിക്കുന്നത്. അപ്പോൾ ഈ ആരാധിക്കുന്നതോടെ മുമ്പിൽ പിന്നെ ഒരു ഇതേ ഉള്ളൂ, അവരുണ്ടെങ്കിൽ അവരാരാധിക്കും, ഇസ്ലാം മതം സ്വീകരിക്കുക അല്ലെങ്കിൽ കൊല്ലും. അങ്ങനെ കുറേ എണ്ണത്തിനൊക്കെ ഒന്നു. അപ്പോ പിന്നെ അത് പറയുന്നത് ഇവിടെ അഹിംസ വ്രതം കൊണ്ടാണെന്ന് പറയുന്നു. അത് പൂർണ്ണമായും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അഹിംസാവ്രതം സ്വീകരിക്കാത്ത അവരെ എതിർത്തിടത്തും മുസ്ലിങ്ങൾ തന്നെ ജയിച്ച് ഹിന്ദുക്കൾ പരാജയപ്പെട്ടു പല കാരണങ്ങളുമുണ്ട്. അവർ കുറച്ചുകൂടി സംഘടിതരായിരുന്നു, കുറച്ചുകൂടി അവർ യുദ്ധവീരന്മാരായിരുന്നു. അവരെ നയിച്ചിരുന്നത് മതം. അവർ ആക്രമണം തുടങ്ങിയ കാലഘട്ടത്തിലൊക്കെ അവർ സംഘടിച്ച് അവരുടെ ഇടയ്ക്ക് ഗ്രൂപ്പുകളില്ലായിരുന്നു. സംഘടിതരായി അവരാക്രമിച്ചപ്പോൾ ഇവിടെയുള്ള രാജാക്കന്മാർ പരസ്പരം പോരടിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് ഇവർ തന്നെ അവരെ സഹായിച്ചു. അഹിംസ കൊണ്ടല്ല, എതിർത്തവരെയും അവർ പരാജയപ്പെടുത്തി. അഹിംസ കൊണ്ടാണ് ഇവിടെ മുസ്ലിങ്ങൾ ആക്രമിച്ച് ജയിച്ചതെന്ന് പറയുന്നത്. ചില ഭാഗങ്ങളൊക്കെ അത് ശരിയായിരിക്കും, പൂർണ്ണമായും ശരിയല്ല. പിന്നെ അന്ന് ഈ ചാതുർവർണ്ണയത്തിൻ്റെ പീഡനങ്ങൾ അനുഭവിച്ചിരുന്നവർ എളുപ്പം അവർ ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം അതും സംഭവിച്ചു, അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. അതായത് മതം എന്നുള്ള ബോധമൊന്നുമില്ലല്ലോ ആൾക്കാർക്ക്, ജീവിക്കണം. അല്ലാതെ ഇന്നത്തെ പോലെ ഹിന്ദുവാണ് ക്രിസ്ത്യാനിയാണ് മുസ്ലിമാണെന്നുള്ള വിചാരമൊന്നും ഇവിടെ താമസിച്ച ജനങ്ങളുടെ ഇടയില്ലായിരുന്നു, വന്നവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് എവിടെയാണോ സംരക്ഷണം കിട്ടുന്നത്, എവിടെയാണോ ഇവർക്ക് ആഹാരവും സൗകര്യങ്ങളും കിട്ടുന്നത്, അവരവിടെ ചേർന്നു. അങ്ങനെ ഒരു കാരണം കൂടെയുണ്ട്. ഈ ഭാരതീയരുടെ ഇടയിൽ ഇതുപോലെ ഒരു മതബോധമൊന്നും ഉണ്ടായിരുന്നില്ല, മതത്തെക്കുറിച്ച് അവർക്ക് ധാരണയൊന്നും ഇല്ലായിരുന്നു. അവർക്ക് ചില വിശ്വാസങ്ങളേ ഉള്ളൂ. മതത്തിന്റെ പേരിൽ അവരെ നയിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന രാജാക്കന്മാരാണ്, ദൈവങ്ങളെന്ന് പറയുന്നത് രാജാക്കന്മാരാണ്. രാജാ പ്രത്യക്ഷ ദൈവതം, ഇവിടുത്തെ ദൈവങ്ങളുമൊക്കെ രാജാക്കന്മാരാണ്. അതുകൊണ്ട് അഹിംസ കൊണ്ടാണ് ഇതെല്ലാം നാശം വന്നതെന്ന് പറയാൻ പറ്റില്ല. ചില സന്ദർഭങ്ങളത് വന്നിരിക്കുക. എന്തായാലും 12-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ബുദ്ധമതവും ജൈനമതവും എല്ലാം ക്ഷയിച്ച് ഉള്ളവരെല്ലാം ഓടിപ്പോയി. ഇന്ന് ലോകത്ത് 40 കോടിക്ക് മേളിൽ ബുദ്ധവിശ്വാസികളുണ്ട്. പക്ഷെ അവരൊക്കെ ഇവിടെ ചൈന, കംബോഡിയ, ജപ്പാൻ, ബർമ്മ, സിലോൺ ഇങ്ങനെ പല രാജ്യങ്ങളിലായിട്ടുണ്ട്. വിചാരിച്ച് ബുദ്ധൻ പറഞ്ഞ മതം സ്ട്രിക്റ്റായി അത് പ്രാക്ടീസ് ചെയ്യുന്നവരൊന്നുമല്ല. ബുദ്ധമതത്തിന്റെ പേരിലുള്ള ഒരുപാട് ആചാരങ്ങളും അതിന് ഏകമായ ഒരു രൂപമൊന്നുമില്ല. ബുദ്ധമതം തന്നെ അന്ന് തന്നെ ഹീനയാനം, മഹായാനം, വജ്രായനം, പിന്നെ അതിൽ തന്നെ അവരുടെ പ്രചാരത്തിൽ വന്ന തേരാവാദ ബുദ്ധിസം ഒരുപാടങ്ങ് മാറി. ഇവരുടെയൊക്കെ ആചാരങ്ങളും വിശ്വാസങ്ങളും പിന്നെ ഒരുപാട് മാറി. പ്രാദേശികമായവരുടെ പിന്നെ ഒരുപാട് മാറ്റത്തിൽ വന്നു. അപ്പോൾ ഈ ഒരു വീട് എറുമ്പിനും വരുത്തരുതെന്ന് പറയുന്ന ഒരു വ്രതം ശരിക്കും പാലിച്ചിരുന്നത് ജൈനം, അതിന് സംശയമൊന്നുമില്ല. അഹിംസ ദൈവകാരുണ്യം. രണ്ടാമത് വരുന്നതാണ് ബുദ്ധൻ. അത് ബുദ്ധൻ്റെ അത് വരാൻ കാരണം എന്താണ്? ബുദ്ധനെയും ഈ ജൈനമതത്തിന്റെ സ്വാധീനമാണ്. ആ വഴിക്ക് ബുദ്ധൻ മാറിയത് ഒരു പ്രധാന കാരണം അതാണ്. അന്ന് ജൈനമതത്തിന്റെ നല്ലൊരു കാലമായി. ബുദ്ധന്റെ ആദ്യത്തെ 5 ശിഷ്യന്മാര് ബുദ്ധനും കൂടി അന്നത്തെ ഈ ജൈന സമ്പ്രദായത്തിലുണ്ടായിരുന്ന പോലെയുള്ള വളരെ കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിച്ച് ആഹാരം കഴിക്കാതെ വളരെ സങ്കല്പിക്കാനും പോലും വയ്യാത്ത രീതി. 4 കാലിന് നടക്കുക, 1 കാലിന് നിൽക്കുക, 4 കാലാണെന്ന് മൃഗങ്ങളെ പോലെ പുല്ല് തിന്നുക, ഇങ്ങനെയൊക്കെയുള്ള കഠിനമായ വ്രതങ്ങൾ. ചാണകം ഉണക്കി അത് തിന്നുക, തപസ്, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് അവസാനം ബുദ്ധൻ മരിക്കാറായപ്പോൾ ബുദ്ധന് മനസ്സിലായി ഇതിലൊന്നും കാര്യമില്ല. അപ്പോൾ ജൈനന്മാരുടെ ആ കടുത്ത തപസ്സിന് വിട്ട് മധ്യമ മാർഗം സ്വീകരിച്ചു. ലൗകികമായ സുഖഭോഗങ്ങൾ മുഴുകാനും പാടില്ല, എന്നാൽ കഠിനമായ തപസ്സിലേക്ക് പോകാനും പാടില്ല. അതാണ് പിന്നീട് മധ്യമ മാർഗമെന്ന് അറിയപ്പെട്ടു. അപ്പോൾ ജൈനന്മാരുടെ ആ പരിപാടികളിൽ നിന്നൊക്കെ ബുദ്ധൻ കുറച്ചകന്നു. തപസ്സിന്റെ കാര്യത്തിലേ ഉള്ളൂ, പക്ഷെ അഹിംസയുടെ കാര്യത്തിൽ ബുദ്ധൻ വിട്ടുവീഴ്ചയൊന്നും ചെയ്തില്ല, അഹിംസ കർശനമായി പാലിക്കണമെന്നുള്ള നിലപാട് തന്നെ. പക്ഷേ അഹിംസ അങ്ങനെ കർശനമായി പാലിച്ചാൽ തപസ് കൂടും, ഇരിക്കാൻ പാടില്ല, നിൽക്കണം, ഇങ്ങനെയൊക്കെയുള്ള കഠിന തപസ്സുകൾ വരുന്ന അഹിംസയ്ക്ക് വേണ്ടിയിട്ടാണ്. അവര് കൊല്ലാൻ പാടില്ല എന്നുള്ള ആശയമാണ്. അപ്പൊ അതിലെ ബുദ്ധൻ വിട്ടുവീഴ്ചയൊക്കെ വരുത്തി. അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് കണ്ടിട്ട് ബുദ്ധനെ സംബന്ധിച്ച് അങ്ങനെ കഠിനമായ തപസ് ചെയ്ത് മരിക്കാൻ പോയതാണ്. 6 വർഷം ബുദ്ധൻ തപസ് ചെയ്തു എന്നാണ്. ആ കഠിനമായ തപസ് ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് വെറും 49 ദിവസം മര്യാദയ്ക്ക് തപസ് ചെയ്തപ്പോൾ ബോധോദയുണ്ടായിരുന്നു. ഈ അഭ്യാസങ്ങളൊക്കെ കളഞ്ഞിട്ട് 6 മാസം ശ്രമിച്ചിട്ട് കിട്ടാത്ത 49 ദിവസം കൊണ്ട് ബോധോദയം ഉണ്ടായി എന്നാണ്. പിന്നെ ഈ ബുദ്ധന്റെ ജീവിതത്തിൽ പഴയല്ലേ 2500 വർഷം മുമ്പുള്ള എൻ്റെ ഒരുപാട് അതിശയോക്തികളും എല്ലാ ആധ്യാത്മിക വ്യക്തികളുടെയും പേരിൽ ഇങ്ങനെ ഒരുപാട് അതിശയോക്തികൾ പ്രചരിക്കും. അത് അനുയായികൾ പ്രചരിപ്പിക്കുന്നതാണ് ഓരോരുത്തർക്കും കൂടുതൽ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട്. ഇല്ലാത്ത കഥകളൊക്കെ പ്രചരിപ്പിക്കും, അനുയായികൾക്ക് നല്ലൊരു സന്തോഷം വരും. അങ്ങനെ ബുദ്ധന്റെ പേരിൽ ഒരുപാട് കഥകൾ പ്രചരിച്ചിട്ടുണ്ട്. അതങ്ങനെയുണ്ട്. അഹിംസയ്ക്ക് ബുദ്ധനും പ്രാധാന്യം കൊടുത്തു വളരെയധികം. പക്ഷെ കുറച്ചുകൂടി ബുദ്ധൻ പ്രാക്ടിക്കലായി. അന്നത്തെ കാലഘട്ടത്തിൽ ജൈനന്മാരെ അപേക്ഷിച്ച് കുറച്ചുകൂടി പ്രായോഗികമായി ചിന്തിച്ചു. അതുകൊണ്ട് ബുദ്ധന് ഒരുപാട് അനുയായികളും ഉണ്ടായി. ബുദ്ധനും ഭിക്ഷു ജീവിതത്തിന് വളരെ പ്രാധാന്യം കൊടുത്തു. പിന്നെ ബുദ്ധന് ഒരു അസാമാന്യമായ വ്യക്തിത്വം ഉണ്ടായിരുന്നു, ആരെയും ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വം. അത് ഈ ആധ്യാത്മിക പുരുഷന്മാർക്കുള്ള ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. ബുദ്ധന്റെ ഒരു ജീവിതത്തിൽ പറയുന്നത് എന്താണ്, ബുദ്ധഗയയിൽ നിന്ന് ബുദ്ധൻ യാത്ര തുടങ്ങുന്നത്. ബുദ്ധന്റെ യാത്ര എന്നൊക്കെ പറയുന്നത് ബുദ്ധൻ ജനിച്ചത് എവിടെയാണ്, നേപ്പാളിൽ. എന്താണ് ആ സ്ഥലത്തിന്റെ പേര്? ലുംബിനി. ലുംബിനി എന്ന് പറയും. ലുംബിനിയിലാണ് അത് തന്നെ, ശാക്യവംശത്തിൽ അവിടെയാണ് ജനിച്ചത്. അവിടെ നിന്ന് വന്നു വന്ന് ബീഹാറിലെ ഗയയിൽ വന്നിരുന്നാണ് ബോധോദയം നേടുന്നത്. മിക്കവാറും ഗംഗയുടെ സമതല പ്രദേശങ്ങളിൽ തന്നെയാണ് കൂടുതലും. ബീഹാർ, UP ഈ സ്ഥലങ്ങളിലാണ്. അവിടെ നിന്ന് പിന്നെ നേരെ വരുന്നത് സാരനാഥത്തിലേക്ക്. ബാക്കിയെല്ലാം ഇതിനോട് അനുബന്ധിച്ചുള്ള സ്ഥലങ്ങളാണ്. സാരനാഥത്തിലേക്ക് യാത്രയിൽ വഴിയിൽ വെച്ച് കണ്ട ഒരാൾ ബുദ്ധനോട് ചോദിച്ചു, നീ എന്താണ്? നീ എന്താണെന്ന് ചോദിക്കാൻ കാരണം എന്താണോ സാർ, നമ്മൾ ആരാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യരെ കണ്ടാ ചോദിക്കുന്നത്. എന്താണെന്ന് ചോദിക്കാൻ ബുദ്ധന്റെ അത്യപൂർവമായ വ്യക്തിത്വം. നീ ഈശ്വരനാണോ? ബുദ്ധൻ പറഞ്ഞല്ല. പിന്നെ നീ എന്താണ്? ദേവന്മാരിൽപ്പെട്ട ആരെങ്കിലും ആണോ? പറയോ, ഞാൻ അതുമല്ല. പിന്നെ വല്ല അന്നത്തെ അന്ന് ശ്രമണന്മാർ ഭിക്ഷുക്കൾ എന്ന് പറയുന്നു, അതിലാരെങ്കിലും പെട്ട ആളാണോ? കാരണം അന്ന് പ്രചാരത്തിലിരിക്കുന്ന ജൈനന്മാരാണല്ലോ, അവരാരെങ്കിലും ആണോ എന്നാ ചോദിച്ചു. അതുമല്ല. പിന്നെ നീ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയും, ഞാൻ ബുദ്ധനാണ് എന്ന് വെച്ചാൽ ബോധമുണ്ടായവൻ എന്നാണ് ബുദ്ധനെന്ന് വെച്ചു. ഞാൻ ബോധമുണ്ടായവൻ എന്നാണ്. അപ്പോൾ ആ ബോധമുണ്ടായതിൻ്റെ വിശേഷതയാണ് ബുദ്ധനെ കണ്ട്. അങ്ങനെ തന്നോടൊപ്പം തപസ് ചെയ്ത അഞ്ചു പേർക്ക്, അവർ സഹപാഠികളുമാണ്, ശിഷ്യന്മാരുമാണ്, അവർക്കാണ് സാരനാഥത്തെ എന്ന് ബുദ്ധൻ ഉപദേശിക്കുന്നു. ആര്യ സത്യങ്ങൾ, ആര്യ എന്ന് വെച്ചാൽ ശ്രേഷ്ഠമായ സത്യങ്ങൾ നാലാണ്. എന്താണ്? ദുഃഖം, ദുഃഖകാരണം, പിന്നെ ദുഃഖനിവൃത്തി, ദുഃഖനിവൃത്തിക്കുള്ള ഉപായം. ബുദ്ധന്റെ മുഴുവൻ ഉപദേശങ്ങളും ഈ ആര്യ സത്യങ്ങളെ പിന്നെ വികസിപ്പിക്കുന്നതാണ്. ദുഃഖനിവൃത്തിക്കുള്ള ഉപായങ്ങളായിട്ടാണ് പിന്നെ അഷ്ടാംഗ മാർഗം വരുന്നത്. അതിനെ ചൂടുപിടിച്ചാണ് ഈ അഷ്ടാംഗ യോഗമെല്ലാം വരുന്നത്. അഷ്ടാംഗ മാർഗത്തിൽ വരുന്ന സാധാരണ പറയുന്ന കാര്യങ്ങളാണ്. അത് കൂടുതലായിട്ട് പറയുന്നത് ശരിയായ അധ്യയനം, ബാക്കിയെല്ലാം നമ്മൾ പറയുന്ന പോലെ തന്നെ മോഷ്ടിക്കരുത്, നല്ല വിചാരം വേണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്, ധാർമ്മികമായ കാര്യങ്ങളാണ്. സംയുക്താനം ധ്യാനം അതുകൂടെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ബുദ്ധിസം എത്രയോ ആയിട്ട് പിരിഞ്ഞു. കാരണം ഇതിനകത്ത് പിന്നെ പല പല പല സിദ്ധന്മാരുണ്ടായി, ഭിക്ഷുക്കളുണ്ടായി, അവരെല്ലാം അവരുടേതായ ഓരോരോ സമ്പ്രദായങ്ങളുണ്ടാക്കി, നിരവധി രീതികൾ ബുദ്ധന്റെ പേരിലുണ്ടായി, ബുദ്ധന്റെ അനുയായികളുണ്ടാക്കി. അതൊക്കെ ബുദ്ധന്റെ ഉപദേശത്തുടർന്നാണ് അവർ പറയുന്നത്. ബുദ്ധന്റെ ഉപദേശങ്ങൾ ത്രിപിടകങ്ങളിൽ സംഗ്രഹിച്ചിരിക്കുന്നു, മൂന്ന് ഭാഗങ്ങളായി. അത് ബുദ്ധന്റെ കാലശേഷം എത്രയോ കാലം കഴിഞ്ഞു, കൊമണ്ണര എന്നൊക്കെയാണത് സംഗ്രഹിച്ചെടുക്കുന്ന ഉപദേശങ്ങൾ മൂന്ന് വിഭാഗം ചെയ്ത്. അതിൽ ഒരു ഭാഗത്താണ് ബുദ്ധന്റെ ജന്മത്തെക്കുറിച്ചും മറ്റുള്ള കാര്യം, ലളിത വിസ്തരം, അതിനകത്ത് ജനനം മുതലുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന അതിനകത്താണ്. അതിനകത്തൊക്കെ ഒരുപാട് അത്ഭുതകരമായിട്ടാണ് ബുദ്ധന്റെ ജന്മത്തിന് വേണ്ടി. അതിനു മുമ്പ് പിന്നെ ബുദ്ധൻ ദേവലോകത്തായിരുന്നെന്നും അവിടെ ഇരുന്ന് ആലോചന നടത്തിയെന്നും അവിടുത്തെ സുഖം വിട്ട് ഇങ്ങോട്ട് വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഥകൾ അത് എല്ലാവരുടെ ജീവിതത്തിലും വരുമല്ലോ. സുത്തപിടകം, വിനയപിടകം, അഭിധമ്മ പിടകം, അതിൻ്റെ അകത്ത് വരുന്ന പിന്നെ ഒരുപാട് വിഭാഗങ്ങളും അതിൻ്റെ പഠനങ്ങളും എത്രയോ എത്രയോ ബുദ്ധ സമ്പ്രദായങ്ങൾ. പിൽക്കാലത്ത് വന്ന താവോയിസം, പിന്നെ വിപാസനാരി, എത്രയോ രീതികളുണ്ട്. തിബത്തൻ ബുദ്ധിസം, ചൈനീസ് ബുദ്ധിസം, ഇങ്ങനെ സിലോണിൻ്റെ ബുദ്ധിസം, ഇങ്ങനെ പലതരത്തിൽ പിന്നെ ബുദ്ധിസം അങ്ങ് മാറി വളരെ വിപുലമായി തീർന്നു. ഏതാണ് ബുദ്ധിസം എന്ന് അറിയാൻ വയ്യാത്ത രീതി, കൃത്യമായ ഏതാണ്. പിന്നെ അവർ അഹിംസയൊക്കെ അങ്ങോട്ട്, ആവശ്യത്തിന് ഹിംസയാകാം എന്നുള്ള നിലപാടിലേക്കൊക്കെ വന്നു. അങ്ങനെ ഒരു പ്രധാനമായ കാരണം, അങ്ങനെ ഒരു മാറ്റം വരാൻ കാരണം ഈ അവരുടെ നേരെ ഉണ്ടായ ആക്രമണമാണ്. ബന്ധുപക്ഷികളെ ആക്രമിച്ച്, ഇവർ അഹിംസാവൃതം പാലിച്ചപ്പോൾ ഇവരെ നേരെ ആക്രമണങ്ങൾ വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഹിംസയാകാമെന്നുള്ള ഒരു നിലപാടെടുത്തു. ഇന്നും കുറേയൊക്കെ അങ്ങനെയാണ് ബുദ്ധപക്ഷികൾ ആക്രമണകാരികളാകുന്നത്. അഹിംസാമൃതക്കാരായുണ്ട്, അവരെ ആക്രമിക്കും. ഈ പറയുന്ന ഒരു വീട് എരമ്പിനും വരുത്തരുതെന്ന് പറയുന്ന അതിൽ നിന്ന് കുറച്ച് മാറ്റം വരും. ആണ് ബുദ്ധിമുട്ടിന് മാറ്റം വന്നു. ഈ തമിഴ്നാട്ടില് ബുദ്ധപക്ഷികളെയും ജൈനപക്ഷികളെയൊക്കെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട്. കൊന്നിട്ടുണ്ട് അവിടെ രാജാക്കന്മാർ, ശൈവഭക്തന്മാരായ രാജാക്കന്മാർ അവരെ കൊന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരും ചെറുത്തുനിൽപ്പ് ശ്രമിച്ചിരിക്കാം. എന്നാലും അവർക്ക് ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. 12-ാം നൂറ്റാണ്ടിന് ശേഷം പിന്നെ ഇവിടെ ബുദ്ധമതം ഇല്ലാതായി എന്ന് തന്നെ പറയാം. അതിനൊരു കാരണം അംബേദ്കർ എന്ന് പറയുന്നുണ്ട്. കാരണം ബ്രാഹ്മണ മതം അതിജീവിച്ച് ബുദ്ധമതം നശിച്ചു മുസ്ലിം ആക്രമണത്തിന് ശേഷം. അതിന് കാരണം ഈ ബുദ്ധഭിക്ഷുക്കളിൽ പൗരോഹിത്യം ഭിക്ഷുക്കൾക്കായിരുന്നു. ഭിക്ഷുക്കളാണ് പൗരോഹിത്യം നിർവഹിച്ചിരുന്നത്. അതുകൊണ്ട് ഈ ഭിക്ഷുക്കളെ മുഴുവൻ കൊന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിനെ കൊണ്ടുപോകാൻ ആളില്ലാതെയായി. ബ്രാഹ്മണ മതത്തിൽ അങ്ങനെയല്ല. അവര് എല്ലാവരും വേദം ചൊല്ലുന്നു, എല്ലാവരും പുരോഹിതന്മാരാണ്. അപ്പോൾ അവരെ നിശേഷം അങ്ങനെ നശിപ്പിക്കുക എളുപ്പമല്ല. അവർക്ക് അതിജീവിക്കാനുള്ള സൗകര്യം കൂടുതലായിരുന്നു. ബുദ്ധഭിക്ഷുക്കൾക്കതില്ലാതെ വന്നു. അതുകൊണ്ടാണ് ബുദ്ധ മതത്തിന് വലിയ നാശം സംഭവിച്ചതെന്നാണ് അംബേദ്കറുടെ അഭിപ്രായം. എന്നാൽ ബ്രാഹ്മണ മതം അതിജീവിക്കുകയും ചെയ്തു. പിന്നെ അവർക്ക് സമ്പത്തുണ്ടായിരുന്നു, അതുകൊണ്ട് അവർക്ക് കരം കൊടുത്ത് ജീവിക്കാൻ പറ്റി. മുസ്ലിങ്ങൾക്ക് അങ്ങനെയുണ്ട് ആക്രമണകാരികൾ. കരം കൊടുത്തു കഴിഞ്ഞാൽ അവർ വിടും ജീവിക്കാം, അവിടെ കൊല്ലത്തില്ല, കരം കൊടുക്കണമെന്നേ ഉള്ളൂ. അതവിടെ നബി ഏർപ്പെടുത്തിയ നിയമമാണ്. കാരണം അവർക്ക് വേണ്ടി പണമാണ് അവിടെ ആക്രമണത്തിന്റെ പ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത്. ഒന്ന് കൊള്ളയടിക്കുക, മറ്റൊന്ന് മതം പ്രചരിപ്പിക്കുക. ഇപ്പൊ സമ്പത്ത് ഇപ്പൊ ആൾക്കാർ കൊടുക്കാൻ തയ്യാറായ സമ്പത്തിന് പകരം ജീവൻ കൊടുക്കും. അങ്ങനെ ഒരു അല്ല കാരുണ്യം കൊണ്ടൊന്നുമല്ല, കാശ് കൊടുത്താൽ ജീവൻ കിട്ടും. അപ്പൊ ഇവരുടെ കയ്യിൽ കാശുണ്ടായിരുന്നു ബ്രാഹ്മണരുടെ. അപ്പൊ അവർ കാശ് കൊടുത്ത് ജീവൻ നിലനിർത്തി. ബുദ്ധഭിക്ഷുക്കളൊക്കെ കഴിഞ്ഞാൽ കൂടുതലും വിഹാരങ്ങളിലാണ്. മറ്റുള്ളവർ കൊടുക്കുന്നതാണ് അവർക്ക് ഉള്ളത്. അപ്പൊ അവരെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ആരും അവർക്കൊന്നും കൊടുക്കുന്നുമില്ല, അതോടുകൂടി തീർന്നു. അംബേദ്കറുടെ പഠനങ്ങൾ അദ്ദേഹത്തിന്റെ സ്വന്തമല്ല. അതിന് മുമ്പ് പഠിച്ച പല ഇംഗ്ലീഷുകാരുടെയും പഠനങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാര്യമുണ്ട്, ഈ ബുദ്ധമതത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനം നടത്തിയ പശ്ചാത്തലമാണ്. ഇന്ത്യക്കാർ വളരെ കുറവാണ്. അവരാണ് ഇതിൻ്റെ പല സമ്പ്രദായങ്ങളെ കുറിച്ച് പഠനം നടത്തിയതും കണ്ടുപിടിച്ചതും എല്ലാം അവരാണ്. ഇന്ത്യക്കാർ അത് വളരെ കുറെ അവരെ പഠനങ്ങളെ പിന്തുടർന്നവരേ ഉള്ളൂ. ഇന്ത്യക്കാർ മൗലികമായ പഠനങ്ങളെല്ലാം നടത്തിയ വിദേശികളാണ്. കാരണം അത് ഇന്ത്യക്ക് പുറത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അതൊക്കെ പഠിക്കാൻ സൗകര്യം ഉണ്ടായി. അതിനുവേണ്ടി ഇന്ത്യയിൽ തന്നെ വരണമെന്ന് നിർബന്ധമില്ലായിരുന്നു. തിബത്തിലൊരു വലിയൊരു ആശ്രമത്തിൽ ഞങ്ങളൊരിക്ക കൈലാസയാത്ര പോയപ്പോൾ ആശ്രമത്തിക്കായിരുന്നു. ഗുംബ ഗുംബ എന്ന മറ്റാണ് പറയുന്നത്, ഞാൻ മറന്നു പോയത്. അവിടെ ഇങ്ങനെ പുസ്തകങ്ങൾ, പേപ്പറിലെഴുതിയ പുസ്തകങ്ങളല്ല, അതൊക്കെ എന്തോ ഓലയിലോ എന്തിനോ എഴുതിയ പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി അടുക്കി അടുക്കി ഇതുപോലെ ഒരു മുറി നിറയെ വെച്ചിരിക്കും പഴയ ഗ്രന്ഥങ്ങൾ. അതൊക്കെ ആരെങ്കിലും തുറന്ന് വായിക്കുമോ? അതൊക്കെ ഇങ്ങനെ അലങ്കരിച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. മിക്കവാറും വായിക്കാനൊന്നും വഴിയില്ല. പഴയ ഗ്രന്ഥങ്ങൾ ഇപ്പോഴും ഇരിപ്പുണ്ട്. സംരക്ഷിച്ചവർ പൂജിക്കുന്നു, വായനയുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. അങ്ങനെയൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നു ഇന്ത്യക്ക് പുറത്ത്. അതാണ് വിദേശികൾക്ക് പഠിക്കാൻ പറ്റിയത്. ചൈനയിലൊക്കെ ഉണ്ടായിരുന്നു, നേപ്പാളിലും തിബത്തിലുമൊക്കെയാണ് അത് കൂടുതലുണ്ടായിരുന്നു. പിന്നെ ചൈനീസ് ആക്രമണം അവരും കുറെയൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. തിബത്തിൽ നിന്ന് നശിപ്പിച്ചു, ഇന്ത്യയിൽ നിന്നും കുറെ നശിപ്പിച്ചു. എന്തായാലും ബുദ്ധദയാ ക്ഷമാബ്ദി എന്ന് പറഞ്ഞാൽ അടുത്തു വരുന്നത് ബുദ്ധൻ തന്നെയാണ്. പക്ഷെ ജൈനന്റെ പ്രാധാന്യത്തോട് സാറിന് ആരും പറയാറില്ല, എല്ലാവരും ഒരുപാട് സ്തുതിച്ച് പറയുന്നവരെ ബുദ്ധനെയാണ്. കാര്യത്തിൽ ജൈനന്മാർ കഴിഞ്ഞേ ഉള്ളൂ, ഇന്നും ജൈനന്മാരാണ് കൂടുതൽ പാലിക്കുന്നത്. ബൗദ്ധ സമ്പ്രദായത്തിലൊന്നും അവർ മാംസമൊക്കെ കഴിക്കും. അവർക്ക് ഈറ്റ നേപ്പാളിലും തിബത്തിലുള്ള എല്ലാ ബുദ്ധ ആശ്രമങ്ങളിലും അവർ മാംസം കഴിക്കുന്നവരാണ്. അപ്പൊ പിന്നെ അഹിംസ അവർക്ക് എത്ര പ്രാക്ടീസ് ചെയ്യാൻ പറ്റും? സുരകളിലൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധഭിക്ഷുക്കൾ മാംസം കഴിക്കുമെന്ന് അവിടെയുള്ളവർ. അതിനുവേണ്ടി അവരൊരു കഥയും പറയുന്നുണ്ട്, ബുദ്ധൻ മാംസം കഴിച്ചു. അല്ല, മാംസമല്ലാതെ വേറെ സാധനമാണെന്നും പറയുന്നുണ്ട്, വിവാദമുണ്ട്. എന്നാലും ബുദ്ധൻ മാംസം കഴിച്ചു എന്ന് പറഞ്ഞാണ് ഇവരൊക്കെ കഴിക്കുന്നത്, ലൈസൻസ്. അങ്ങനെ ഉണ്ടാകുമല്ലോ, മാംസം കഴിക്കണമെന്നുള്ളവർക്കൊരു പ്രമാണം വേണം. അതിനുവേണ്ടി അവർ പറയും മാംസം കഴിച്ചു. ഗുരുവിന്റെ ഒരു ശിഷ്യൻ കഞ്ചാവ് വലിക്കുമായിരുന്നു. അതുകൊണ്ട് ചിലർ പറയുന്നുണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാം, കുഴപ്പമില്ല, ഒരു ശിഷ്യൻ കഞ്ചാവ് ഉപയോഗിച്ചു. ഇതുപോലെ അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി എല്ലാം വ്യാഖ്യാനിക്കുന്നവരുണ്ട്, പണ്ടുകൊണ്ട് ഇന്നുമുണ്ട്. ഇന്ന് ഏതാണ് ബുദ്ധിസം എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ പ്രയാസമാണ്. എത്രയോ ഇന്ന് പിൽക്കാലത്ത് നാഗാർജുനന്റെയൊക്കെ കാലശേഷം വന്നു കഴിഞ്ഞപ്പം ബുദ്ധമതം എന്ന് പറയുന്നത് വളരെ ഗഹനമായ തത്വചിന്തയായിട്ട് മാറി. ബുദ്ധന്റെ സരളമായ ഉപദേശങ്ങളൊന്നും അറിയത്തില്ല. ശങ്കരാചാര്യനും മറ്റും ഖണ്ഡിക്കുന്ന ബുദ്ധമതം എന്ന് പറയുന്നത് ബുദ്ധന്റെ ഉപദേശങ്ങളൊന്നുമല്ല, അതിനും തൊടുന്നേയില്ല. ഈ പറയുന്ന അഷ്ടാംഗ മാർഗമോ ആര്യ സത്യങ്ങളെക്കുറിച്ചൊന്നും ഒന്നും പറയുന്നില്ല. കാരണം അത് അവർക്കുമൊക്കെ സമ്മതമായ കാര്യങ്ങളാണ്, ശങ്കരാചാര്യർക്ക് സമ്മതമാണ്. ബുദ്ധനങ്ങനെ ഒരു അഷ്ടാംഗ മാർഗം ഉപദേശിച്ചൊന്നും ആര്യ സത്യങ്ങൾ ഉപദേശിച്ചൊന്നും ശങ്കരാചാര്യർക്ക് ഒന്നും അറിയത്തേയില്ല. അതൊന്നും അവരെല്ലാം കണ്ടിക്കുന്ന ഏതാണ്? പിൽക്കാലത്ത് വന്ന നാഗാർജുനന്റെയും ധർമ്മകീർത്തിയുടെയും ഒക്കെ ഉപദേശങ്ങളെയാണ് അവർ കണ്ടിക്കുന്നത്. അതാണ് ബുദ്ധമതം എന്ന് പറഞ്ഞ് അവർ നിഷേധിക്കുന്നത്. ആ സമയം ബുദ്ധന്റെ ആ ഉപദേശങ്ങൾ തന്നെയാണ് പിന്നീട് ഭഗവത്ഗീതയിലും മറ്റും കാണുന്ന ഉപദേശങ്ങളെല്ലാം ബുദ്ധന്റെ ഉപദേശങ്ങളാണ്. ഭഗവത്ഗീത മുഴുവൻ ബുദ്ധന്റെ ഉപദേശമാണ്, ഹിംസ ഒഴികെ. ബാക്കിയുള്ള മുഴുവൻ ബുദ്ധന്റെ ഉപദേശമാണ്. ബുദ്ധന്റെ ഉപദേശത്തിലൊന്നാണ് സമ്യക് ധ്യാനം, അഷ്ടാംഗ മാർഗത്തിലൊന്നാണ്. അതാണ് ഗീതയിൽ പറയുന്ന ധ്യാനം. പിന്നെ അത് കൂട്ടിച്ചേർത്ത് എന്താണ്? കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ദൈവത്തെ കൂട്ടിച്ചേർത്ത് വേദങ്ങളെ അവിടെ കൊണ്ടുവന്നു, അംഗീകരിക്കുകയും നിഷേധിക്കുകയും ചെയ്തു, യജ്ഞങ്ങളെ കൊണ്ടുവന്നു, അതൊക്കെ അധികമായി കൂട്ടിച്ചേർത്തു, ഹിംസയെ കൊണ്ടുവന്നു, യുദ്ധത്തെ കൊണ്ടുവന്നു. ബാക്കിയുള്ള അതിൽ വരുന്ന സാമാന്യ ധർമ്മങ്ങളെല്ലാം അങ്ങനെ ഒരു കൃഷ്ണഭക്തി അതൊന്നും ബുദ്ധൻ പറയുന്നില്ല. ഭക്തി പിൽക്കാലത്ത് ബുദ്ധമതത്തിലും താരാദേവിയുടെ ഉപാസന അതൊക്കെയുണ്ട്. വടക്കേന്ത്യയിലേക്ക് പോയാൽ പലയിടത്തും ഈ താരാദേവിയുടെ വലിയ പ്രതിമകളൊക്കെ കാണാം, ബുദ്ധഭിക്ഷുക്കൾ ഉപാസിച്ചിരുന്നു. നൂറുകണക്കിന് വർഷങ്ങൾ മാറുമ്പോൾ എല്ലാത്തിനും മാറ്റം വരും. അപ്പം അവിടെയും ഭക്തിയൊക്കെ വന്നു. നമ്മുടെ തന്ത്ര സമ്പ്രദായം പൂർണ്ണമായും ബുദ്ധ സമ്പ്രദായത്തിൽ നിന്ന് ഒന്നാ പറയുന്നത്. കാരണം വേദങ്ങൾ, പ്രാചീന വേദങ്ങളൊന്നും തന്ത്രത്തെ കുറിച്ചൊന്നും ഒന്നും പറയുന്നില്ല. ഇത് എവിടുന്ന് വന്നു? ഇതൊക്കെ ബുദ്ധഭിക്ഷുക്കൾ വളർത്തിയെടുത്തതെന്നാ പറയുന്നു. അങ്ങനെയാകാനേ തരമാണ്. അപ്പൊ ബുദ്ധമതത്തിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഏത് കാലത്തെ ബുദ്ധമതം എന്നുള്ളത് ആദ്യം ചിന്തിക്കണം. ബുദ്ധന്റെ കാലത്തെ ബുദ്ധമതമാണോ, കോമൺ എറയ്ക്ക് മുമ്പുള്ള ബുദ്ധമതമാണോ, ബിംബിസാരന്റെയും, ബിംബിസാരന്റെ കാലത്താണ് ബുദ്ധൻ ജീവിച്ചിരുന്നത്, അത് കഴിഞ്ഞ അശോകന്റെയൊക്കെ കാലത്തുള്ള ബുദ്ധമതമാണ്, അതോ പിൽക്കാലത്ത് വന്ന ബുദ്ധമതമാണ്? അത് ആ കാലമനുസരിച്ച് ബുദ്ധമതം ഏതാണ്, അതിലെന്താണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ചരിത്രം കൂടെ എടുക്കണം. ചരിത്രം മാറുന്നതനുസരിച്ച് ബുദ്ധമതം മാറിക്കൊണ്ടേയിരുന്നു. പിന്നെ ആകെ ഇന്ന് കിട്ടുന്നത് ഈ ഇത്ര പിടകങ്ങളാണ്. പിടകങ്ങളെന്ന് പറയുന്ന കുറെ ഗ്രന്ഥങ്ങൾ, അതും ബുദ്ധന്റെ കാലത്തൊന്നും അത് ഒരു എത്രയോ വർഷം കഴിഞ്ഞു, 1500 വർഷം കഴിഞ്ഞാണ് അത് രൂപപ്പെടുത്തിയത്. കോമൺ അറിയ 1-ാം നൂറ്റാണ്ടില് കാശ്മീരിൽ വെച്ച് ബുദ്ധഭിക്ഷുക്കളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായി. അവിടെ വെച്ച് അവർ രണ്ടായി പിരിഞ്ഞ്, മഹായാനും ഹീനയാനും. ബുദ്ധനെ ആരാധിക്കുന്നവരെല്ലാം മഹായാനമായിട്ടും ബുദ്ധന്റെ തത്വത്തിന് പ്രാധാന്യം, ഉപദേശങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത ഒരു ഹീനയാനമായിട്ടും ഒക്കെ പിരിഞ്ഞു. പിന്നെ അതൊരു വജ്രയാണ്, എത്രയോ വിഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് ബുദ്ധന്റെ ഉപദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കാലത്തെ ഉപദേശം? ഇതെല്ലാം വ്യാഖ്യാനം അനുസരിച്ചിട്ടാണ്. ഓരോ കാലത്തും ഓരോരോ വിദ്വാൻമാർ വന്ന് അത് വ്യാഖ്യാനിച്ച് അത് പലതരത്തിലാക്കി. ഈ അടുത്ത കാലത്ത് ഓരോരുത്തർ ഓരോ പുതിയ സമ്പ്രദായങ്ങൾ കണ്ടുപിടിച്ചത് ബുദ്ധന്റെയാണ്, പരമ്പരയായിട്ട് കിട്ടിയാണെന്നൊക്കെ പറയും. അതുപോലെ തന്നെയാണ് വിപാസന എന്ന് പറയുന്നത്, ബർമയിലും കണ്ടുള്ള ഒരാൾ കണ്ടുപിടിച്ചാണ്. അധികം പഴക്കമൊന്നുമില്ല. വിപാസന ബുദ്ധ സമ്പ്രദായം എന്നാണ് പറയുന്നത്. അങ്ങനെ ബുദ്ധന്റെയാണെന്ന് പറഞ്ഞ ഒരാൾക്ക് ബുദ്ധന്റേതാണെന്ന് പറയുന്ന ഒരു ഫാഷനാണ്. ഇത് ബുദ്ധന്റെ സമ്പ്രദായമാണെന്ന് പറയുന്ന ഒരു ഫാഷനാകാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഇന്നത്തെ ആധുനിക കാലത്ത് ആൾക്കാർക്ക് സ്വീകാര്യമായ പല കാര്യങ്ങളും ബുദ്ധന്റെ ഉപദേശങ്ങളിലുണ്ട്. ഒന്നാമത് അവിടെ ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നു, സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ച് പറയുന്നു. അപ്പൊ ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് തന്നെ ബുദ്ധമതത്തോട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി അവരുടെ ആശയങ്ങൾക്ക് ഒരു അംഗീകാരം കിട്ടും സമൂഹത്തിൽ, റെപ്യൂട്ടേഷൻ. അതുകൊണ്ട് അവർ പറയും ബുദ്ധന്റെ ഇതാണ്, പരമ്പരയാണ്, അങ്ങനെ പരമ്പരയിൽ നിന്ന് എനിക്ക് കിട്ടിയാണെന്ന് പറയും. ഈ തിബത്തിലൊക്കെ എന്തെല്ലാം സമ്പ്രദായങ്ങളാണ് ബുദ്ധന്റെ പേരിൽ എന്തൊക്കെയോ അവർ ചെയ്യുന്നത്, പലതരത്തിലുള്ള യോഗകൾ. പിന്നെ ഇവർക്ക് ഇവരുടെ പല അവകാശവാദങ്ങൾ ഇതുകൊണ്ട് അത്ഭുതകരമായ സിദ്ധികൾ ഉണ്ടാകുമെന്നാണ്. ഈ ഉണ്ടാകും എന്ന് പറയുന്നില്ലാതെ ഒരിടത്തും ഇതൊന്നും ഉണ്ടായി കണ്ടിട്ടില്ല. നമ്മുടെ തന്ത്രം കൊണ്ട് അത്ഭുത സിദ്ധി ഉണ്ടാകുമെന്ന് പറയും പോലെയാണ്, ഉണ്ടാകുമെന്ന് പറയുന്നു. എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിന്റെ കണക്കിലങ്ങ് എഴുതുകയായിരുന്നു, പറ്റെഴുതുകയായിരുന്നു. നേരിട്ട് അതിനൊന്നും തെളിവുകളൊന്നുമില്ല. ഇപ്പൊ തിബത്തിലുള്ള ഭിക്ഷുക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അവർക്ക് അത്ഭുത ഈ ലോകത്തെ തന്നെ ഭസ്മമാക്കാനുള്ള ശക്തിയുണ്ടെന്ന് അവർ പറഞ്ഞു. അത്ര ഈ തപസ്സുകൊണ്ട് എന്തൊക്കെ അവർ ചെയ്തിരുന്നു. മനുഷ്യന്റെ തലയോട്ടി തുരന്ന് അതിൻ്റെ അകത്ത് മരുന്നുകളൊക്കെ വെച്ച് സിദ്ധി ഉണ്ടാവാൻ വേണ്ടി. അങ്ങനെയൊക്കെ അവരെ അവർ ചെയ്തിട്ടുണ്ട്. ചൈനീസ് ആക്രമണം വന്നപ്പോഴത്തേക്ക് ഈ സിദ്ധന്മാരെയൊക്കെ പിടിച്ച് അവർ കൊണ്ടുപോയി വയലിൽ ഉഴാൻ ഏൽപ്പിച്ച്. അപ്പോൾ ഇവരുടെ സിദ്ധികളൊക്കെ എവിടെ പോയി എന്നുള്ളതാണ്. ആരിലും ഒരു സിദ്ധിയും കണ്ടില്ല. അവരുടെയൊക്കെ പിന്നെ പണി എന്തായിരുന്നു? കാളക്കൂട്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ വല്ലതും ഉണ്ട്, സിദ്ധിയൊന്നും അവരംഗീകരിക്കില്ല. അപ്പോൾ ഇവർ സിദ്ധി എന്തുകൊണ്ട് പ്രകടമാക്കില്ല? അതുവരെ ജനം വിശ്വസിച്ചിരുന്ന ഇവർക്ക് ഭയങ്കര സിദ്ധിയുള്ളവരാണ്, വിശ്വസിപ്പിച്ചിരുന്ന അങ്ങനെയാണ്. ഈ കാര്യം അടുത്ത് വരുമ്പോൾ ഒന്നും നടക്കത്തില്ല. വേലത്തമ്പി തളവെ ഇവിടെ ഒരു കൊല്ലത്ത് കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള ഒരു മന്ത്രവാദി വിശ്വസിപ്പിച്ച പോലെ ബ്രിട്ടീഷുകാരുടെ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. അവസാനം വേലത്തമ്പിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ മന്ത്രവാദി അതിന് മുമ്പ് തന്നെ ആത്മഹത്യ ചെയ്തു. ഇതുപോലെയാണ് മൊത്തം സംഭവങ്ങൾ നടന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് കഥകൾ ഒരുപാട് പ്രചരിപ്പിച്ചിട്ടുണ്ട്, സിദ്ധികൾ അത്ഭുതങ്ങളുടെയൊക്കെ. അത് ഇംഗ്ലീഷുകാരാണ് ഇത് കൂടുതൽ പ്രചരിപ്പിക്കുന്നത്. അവരിങ്ങനെ കഥകൾ നോവല് പോലെ കഥകൾ എഴുതിയിട്ടു. പണ്ടേതോ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്, എൻ്റെ പേരൊക്കെ തന്നെ പറഞ്ഞു. അവിടെ പോയി താമസിച്ചെന്നും അവിടെ ചെന്ന് കത്തിച്ചെന്നാൽ മനുഷ്യൻ എന്താണ് വയസ്സാകാത്ത സ്ഥലങ്ങളുണ്ട്, ചെറുപ്പമായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. അന്നതൊക്കെ കേട്ട് വായിച്ച് കിക്കായിരുന്നു. പിന്നീട് മനസ്സിലേക്ക് വരും, വെറുതെയാണ് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി. ഭാവന ഉണ്ട്, ഒരു സ്ഥലമുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരും വയസ്സാകത്തില്ല, ചെറുപ്പമായി. ഒരു ബുദ്ധ വിഷുവിൻ്റെ സ്ഥലമാണ്, അവിടെ ഒരാൾ പോയെന്നോ അവിടെ ചെറുപ്പമായിരുന്നോ പിന്നെ പുറത്തിറങ്ങിയെന്നോ വയസ്സായെന്നോ എന്തൊക്കെയോ കഥകൾ, സിനിമ കഥ പോലെ. പ്രായോഗികമായി ഇതൊന്നും നടക്കത്തില്ല. പിന്നെ ഈ പിന്നീട് വന്ന ലളിത വിസ്തരം പോലെയുള്ള പുസ്തകങ്ങൾ പറഞ്ഞ കഥകളൊന്നും ബുദ്ധൻ പറഞ്ഞായിരിക്കണമെന്നൊന്നുമില്ല. ഈ കഥകളൊക്കെ തുടർന്നാണ് പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ജാതകകഥകൾ. ജാതകകഥയൊക്കെ മലയാളത്തിലുണ്ട് വായിക്കുന്ന അത്ഭുതം. ഒരുപാട് കഥകൾ പിൽക്കാലത്ത് ഓരോരുത്തർ എഴുതി ഉണ്ടാക്കുന്നതാണ്. അതിന് ബുദ്ധൻ പറഞ്ഞെന്നും പറയും, ബുദ്ധൻ്റെ പഴയ അത് ഇതാണ്. ഈ തീർത്ഥങ്കരന്മാരൊക്കെ ഉണ്ടല്ലോ 24, അതുകൊണ്ട് ബുദ്ധനും അതുപോലെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചാൽ എഴുതിയാണ് കുറെ പൂർവ്വ ജന്മങ്ങൾ. ബുദ്ധൻ പറയുന്നത് എന്താണ്? ഈ ആര്യസത്യം ആഗ്രഹമാണ്, ദുരാഗ്രഹമാണ് എല്ലാത്തിനും കാരണം. ആഗ്രഹം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മനുഷ്യന് സമാനമായി ജീവിക്കാം. അത് ഏറെക്കുറെ ശരിയാണ്, പൂർണ്ണമായും ശരിയല്ല. മനുഷ്യന് ആഗ്രഹമൊന്നുമില്ലാതെ ജീവിക്കാൻ പറ്റൂ? എല്ലാവർക്കും ഭിക്ഷുക്കളായി ജീവിക്കാൻ പറ്റൂ? എല്ലാവർക്കും അത് പറ്റത്തില്ലല്ലോ. അങ്ങനെ ആഗ്രഹമെല്ലാം ഉപേക്ഷിച്ച് ജീവിക്കണമെങ്കിൽ ഭിക്ഷുവായി ബുദ്ധനെ പോലെ ഭിക്ഷയെടുത്ത് ജീവിക്കണം. മനുഷ്യന് നടക്കുന്ന കാര്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോകത്തിൽ ഈ മാറ്റങ്ങളൊക്കെ എങ്ങനെ? ലോകം മാറുന്നതനുസരിച്ച് മനുഷ്യന് അതിജീവനം തന്നെ അസാധ്യമായി തീരും. ഞാനോട് താല്പര്യമുള്ള ഒരാൾക്ക് ആ ഞാൻ ജീവിക്കുന്ന സമാധാനത്തിന് വേണ്ടിയാണ് വേറെ ഒന്നിനും വേണ്ട എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? അതിനുവേണ്ടിയായിരിക്കും ആൾ ജീവിക്കുന്നത്, സമാധാനത്തിന് വേണ്ടി. എല്ലാ ആഗ്രഹങ്ങളും വിട്ടിട്ട് ജീവിക്കാം, അതിന് സാഹചര്യങ്ങളൊക്കെ ഒത്തു വരണം, അല്ലെങ്കിൽ പറ്റത്തില്ല. അല്ല, സാറിന് ഒരു മനുഷ്യന് ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ച് ജീവിക്കാൻ പറഞ്ഞാൽ ആർക്ക് സാധിക്കുന്ന കാര്യമുണ്ട്? ജീവിതമൊന്നും മുന്നോട്ട് പോകത്തില്ല. പക്ഷെ ബുദ്ധൻ എന്ത് ചെയ്തു? ആ കാലഘട്ടത്തിൽ ഒരുപാട് പേരെ അങ്ങനെ ആഗ്രഹമില്ലാതെ ജീവിക്കാൻ പഠിപ്പിച്ചു. അത് കാരണം ബുദ്ധൻ്റെ വ്യക്തിപ്രഭാവമാണ്, അസാമാന്യമായ ഒരു വ്യക്തിപ്രഭാവമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ബുദ്ധൻ സ്വാധീനിക്കാൻ കഴിഞ്ഞു ഒരുപാട് പേരെ. ബുദ്ധന്റെ പുഞ്ചിരി വളരെ പ്രസിദ്ധമാണ്. സാരനാഥത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രതിമ വച്ചിട്ടുണ്ട് ബുദ്ധൻ്റെ. മറ്റു പലയിടത്തും ഉണ്ടെന്നാണ്, സാരനാഥിന്റെ പ്രതിമയാണ് പ്രത്യേകത. അതിൻ്റെ നേരെ മുമ്പ് ചെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെറും കല്ലിൻ്റെ പ്രതിമയാണ്. ശരിക്കും ആ ചുണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്പസമയം നോക്കിയിരിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു നല്ലൊരു പുഞ്ചിരി കാണാൻ പറ്റും, പുഞ്ചിരിക്കുന്ന ബുദ്ധി. നമ്മളാ കുറെ നമ്മുടെ മനസ്സും കൂടെയാണത്, പക്ഷെ ആ ശില്പിയുടെ ഒരു കഴിവാണത്. നമുക്ക് കുറേ സമയം ഇങ്ങനെ നോക്കി ശരിക്കും പുഞ്ചിരിക്കുന്ന പോലെ. ഞാൻ ഒരു തവണയല്ല പലതവണ അവിടെ പോയി, പലതവണ പോയിട്ട് ആ പ്രതിമയുടെ മുമ്പ് ചെന്ന് നിന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. ഒരിക്കൽ നോക്കിയിട്ട് അത് ബോധ്യം വരാതെ വീണ്ടും പോയി, ഓരോ തവണയും ബോധ്യം വരും, എന്നാലും വീണ്ടും പോയി നോക്കിയിട്ടുണ്ട്. ശരിക്കും ഒരു കൽ പ്രതിമ പുഞ്ചിരിക്കുന്നു. ആ പുഞ്ചിരി എന്ന് പറയുന്നതാണ് ബുദ്ധന്റെ എന്താണ് ജീവിത സന്ദേശം എന്നാണ് പറയുന്നത്. അത് ബുദ്ധന്റെ വ്യക്തിത്വം. ആ വ്യക്തിത്വത്തിൽ ആകർഷകരായാണ് ഒരുപാട് പേര് ബുദ്ധന്റെ പുറകെ പോയത്. അത് ശരിക്കും ഒരു കൽപ്രതിമ അവിടെ ആര് നോക്കും പോയി പരീക്ഷിക്കാം. എല്ലാവർക്കും അങ്ങനെ തോന്നുമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഒരു ഭാവന കൂടെ വരണം ഇതിലൊക്കെ, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവണം. പുഞ്ചിരിക്കുന്നു എന്നുള്ള ഒരു ഭാവനയോട് കുറേ സമയം നോക്കിയിരിക്കുമ്പോൾ കൽപ്രതിമ ഇരുന്നു ശരിയല്ല, ശരിക്കും പുഞ്ചിരി തന്നെയാണ് ജീവനുള്ളതുപോലെ നമുക്ക് തോന്നുന്നു. അതാണ് ബുദ്ധന്റെ വ്യക്തിത്വമായി പറയുന്നത്. അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്, സ്മൈലിംഗ് ബുദ്ധ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതേപോലെയുള്ള പ്രതിമകൾ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. കൽക്കത്തയിൽ, ദില്ലിയിലൊക്കെ ആർക്കിയോളജിയുടെ വലിയ മ്യൂസിയങ്ങളുണ്ട്, വലിയ മ്യൂസിയം. ഒരു ദിവസം മുഴുവൻ കയറി കിടന്ന് കാണത്തക്ക പ്രതിമകളും അവിടെയൊക്കെ ഒരുപാട് ഇതുപോലെയുള്ള ബുദ്ധന്റെ പ്രതിമകൾ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഇത്രയും ക്ലിയറായിട്ടൊരു ആ ഒരു പുഞ്ചിരി ഞാൻ കണ്ടിട്ടില്ല. സാരനാഥിലിരിക്കും പോലെ ഡൽഹിയിലാണെന്ന് തോന്നുന്നു, ഇപ്പൊ എല്ലാം മറന്നും പോയി. വലിയ ഒരു മ്യൂസിയം വളരെ വലുപ്പമുള്ള ആണെന്നാണ് തോന്നുന്നത്. കൽക്കട്ടയിലും ഉണ്ട് അതുപോലെ. ബുദ്ധനെ സംബന്ധിച്ച ഇഷ്ടം പോലെ പ്രതിമകളുണ്ട്. സാരനാഥത്തിലൊരു പ്രതിമ കണ്ടിട്ടുണ്ട്, നമ്മൾ അയ്യപ്പ ഇരിക്കുന്നത് പോലെ ഒരു പ്രതിമ. കൃത്യമായി അങ്ങനെ അല്ലെങ്കിൽ ഏകദേശം അതുപോലെയുണ്ട്, ഏകദേശം എന്നേ പറയാൻ പറ്റും. കൃത്യം അങ്ങനെയല്ല, കുറെ പൊടിഞ്ഞ പ്രതിമയാണ്. നമ്മളിങ്ങനെ നോക്കി നോക്കി ചെന്നപ്പോൾ അയ്യപ്പന്റെ ഒരു സാദൃശ്യം കണ്ടപ്പോൾ കുറെ സമയം നോക്കിയിരുന്നു. അത് സാരനാഥിലാണ്. ഞാൻ ഒന്നും തവണ കൂടുതൽ അവിടെ പോയി അത് ശ്രദ്ധിച്ചിട്ടുമുണ്ട്. അതന്നെ അവിടെ നിന്ന് തന്നെ കുഴിച്ചെടുത്ത പ്രതിമകളാണ് കൂടുതലും. അതും ഒരു പ്രത്യേകതയുണ്ട്. ഭാരതത്തിൽ എവിടെ ചെന്നാലും നമ്മൾ കാണുന്ന ബുദ്ധന്റെ അവശിഷ്ടങ്ങളാണ്. എവിടെ ചെന്നാലും പ്രാചീനമായ അവശിഷ്ടങ്ങൾ മുഴുവൻ ബുദ്ധന്റെയാണ്. രാമന്റെയോ കൃഷ്ണന്റെയോ ഒന്നും ഒരു അവശിഷ്ടവും നമുക്ക് ഇന്ത്യയിൽ ഒരിടത്ത് ചെന്നാലും കാണാൻ പറ്റില്ല. കുറെ അമ്പലങ്ങളല്ലാതെ മൊത്തം കൃഷ്ണനാണ്. പിന്നെ വേറൊന്നും കൂടെയുണ്ട് പലയിടത്തും. ഇത് കാശി തന്നെ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഈ ബുദ്ധന്റെ പ്രതിമയാണ് അവർ കാലഭൈരവനെന്നും പറഞ്ഞൊക്കെ വെച്ച് ആരാധിക്കുന്നു. ബുദ്ധൻ തന്നെ പലയിടത്തും വിഷ്ണുവായി, അതും കാണാം. ബുദ്ധന്റെ കാലുകൾ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, പാദങ്ങൾ. അത് ബുദ്ധ കയ്യിലൊക്കെ ചെന്നാൽ അറിയാം പാദങ്ങൾ ആരാധിക്കുന്നു ഒരു ഇതാണ്. അതാണ് പിന്നീട് വിഷ്ണു പാദമായിട്ട് പലയിടത്തും ആരാധിക്കാൻ തുടങ്ങിയത്. ആ ബുദ്ധന്റെ പാദങ്ങളെയാണ് വിഷ്ണു പാദമാക്കിയത്. ബുദ്ധനെ ഒരു ഭയങ്കരമായ ഒരു മതപരിവർത്തനം നടത്തി ആരാക്കി വിഷ്ണുവാക്കിയിട്ടുണ്ട് പലയിടത്തും, അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അത് ഈ അതിൻ്റെ ഒരു തുടർച്ചയാണ്. വിഷ്ണുപാദം, ബുദ്ധന്റെ പാദമാണ് ആദ്യം, അതിനെ തുടർന്ന് വിഷ്ണുവിന്റെ പാദമായി, ഇനി ഗുരുവിന്റെ പാദം പ്രതിഷ്ഠിക്കാം. ഈ താന്ത്രിക സമ്പ്രദായത്തിൽ ഈ പാദകങ്ങൾ വെച്ച് പൂജിക്കുന്നതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. പാദക പൂജ, ഗുരുവിന്റെ പാദകം, ചെരുപ്പ്. അപ്പോൾ അതും ഒക്കെ ഈ ബുദ്ധ സമ്പ്രദായത്തിൽ നിന്ന് ഒന്നാണ്. പാദക പൂജ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവരുടെ ധ്യാനത്തിലുമൊക്കെ ഗുരുവിന്റെ പാദകം തലയിൽ സങ്കല്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്. അപ്പോൾ രണ്ടാമത് വരുന്നത് ആര്? ഉദദയാക്ഷമാബ്ദി എന്ന് പറയുന്നത് ബുദ്ധൻ. ഈ രണ്ടുപേരും അല്ലാതെ പ്രസിദ്ധരായ ആചാര്യന്മാരിൽ പഴയ, പിന്നീട് പലരും ഉണ്ടായിട്ടുണ്ട്, പഴയ ഈ അഹിംസയ്ക്ക് പ്രാധാന്യം കൊടുത്ത, ഇത്രയും പ്രാധാന്യം കൊടുത്ത വേറെ ആരും ഉള്ളതായിട്ട് അറിവില്ല. ഇവരുടെ പിൻഗാമികൾ കാണും ഒരുപാട് പേര്, ഈ രണ്ടുപേരുടെയും പിൻഗാമികൾ ഭൂതദയ. അങ്ങനെ ലോകപ്രസിദ്ധരായി വേറെ ആരും ഉള്ളതായിട്ട് അറിവില്ല.